പറഞ്ഞു. അപ്പൊ അത് ഇന്ന് മനസ്സിലാക്കാം. പക്ഷെ ഞാനത് കണ്ടില്ല, മാസികയും ഞാൻ വായിക്കാറുമില്ല, ഒരു മാസികയും വായിക്കാറില്ല. അത് സ്വാമിയെടുത്ത് ചോദിച്ചിട്ട് സ്വാമിയുടെ കാണും, അത് വാങ്ങി വായിച്ചു നോക്കുന്നതല്ലാണ് എന്താ എഴുതിയിരിക്കുന്നത്. വിശദമായൊന്നും സംസാരിച്ചില്ല, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞു, സ്വാമി പറഞ്ഞു. അപ്പൊ ശരിയാണ്, ആൾക്കാർ ഇങ്ങനെ വിമർശിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ മാസം, ഈ അടുത്ത കാലത്ത് കണ്ട വന്നാണ് ആ മാസം കണ്ടായിരുന്നു. ഇതന്നെ ഈ എഴുതിയിരിക്കുന്ന വായിച്ച ഇതിവിടെ ഉണ്ടോ സംഗതി? അത് തന്നെ ഞാൻ വായിക്കാറില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടുകൂടി. സച്ചിദാനന്ദ സ്വാമി എന്നോട് പറഞ്ഞു ഇവിടെ വരുത്തുമോ, അത് ഇവിടെ വരുമല്ലേ. അപ്പൊ അതൊന്ന് നോക്കി, അതൊന്ന് കണ്ടുപിടിച്ചെടുത്തിട്ട് എനിക്ക് നോക്കാം എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയണം. സ്വാമി ഇങ്ങനെ പറഞ്ഞു. എന്താണ് എനിക്കറിയില്ല, അത് എന്താണ് എന്നുവെച്ച ഇതൊക്കെ ഇന്ന് ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട് പൊതുസമൂഹത്തിലെ. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നു. എന്തിനെ കുറിച്ചാ പറയേണ്ടത്? സന്യാസത്തെ കുറിച്ച് പറയണമെന്നോ? അവിടെ ശ്രീനാരായണ ധർമ്മത്തിലെ സന്യാസം, അതിലും ഈ മനുസ്മൃതിയുടെ സ്വാധീനം വരുന്നു. അപ്പോ ഈ മനുസ്മൃതിയിലെ സാമാന്യ ധർമ്മങ്ങൾ, അവിടെ പ്രത്യേകിച്ച് ജാതിധർമ്മങ്ങളും ആശ്രമധർമ്മങ്ങളും ഉണ്ട്. കുറെ സാമാന്യധർമ്മങ്ങൾ പൊതുവ കുറെ എല്ലാവർക്കും, എല്ലാവർക്കും ഇല്ല. അത് മനുസ്മൃതി അനുസരിച്ച് എല്ലാവർക്കും ധർമാനുഷ്ഠാനം പാടില്ല. അത് ഈ നാല് വർണ്ണത്തിൽപ്പെട്ടവർക്കേ പാടുള്ളൂ, മറ്റ് ജാതികൾക്കൊന്നും, നാല് ജാതികൾക്കേ ധർമ്മം പാടുള്ളൂ, ബാക്കി ജാതികൾക്കൊന്നും ധർമ്മം. അങ്ങനെ സാമാന്യധർമ്മം എന്ന് പറയുന്നതിന് അവിടെ ഉദ്ദേശിക്കുന്നത് നാല് ജാതികളിലും പെട്ടവർക്ക് പൊതുവായിട്ടുള്ള, എന്ന് വെച്ചാൽ ഇപ്പൊ ശമന്തമം, സത്യം, ശാന്തി, അസ്ഥേയം, മോഷ്ടിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ. ഇത് കുമാരനാശൻ ഏകദേശം 100 പദ്യങ്ങൾ തർജ്ജമ ചെയ്ത് വിവേകോദയത്തിൽ പ്രസിദ്ധീകരിച്ചത്. അത് ആരാണ് തർജ്ജമ ചെയ്തതെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ പദ്യങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിനെക്കുറിച്ച് ഡോക്ടർ ഭാസ്കരൻ പറയുന്നു, അതിനകത്ത് അഹിംസ പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് പൊതുവായി എല്ലാവർക്കും സ്വീകരിക്കാവുന്ന കാര്യങ്ങളാണ്. എന്നാലും ഇന്നത്തെ കാലത്തിൽ അതിലൊക്കെ വ്യത്യാസം വരും, അതുപോലെയൊന്നും പറ്റത്തില്ല. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ശുചിത്വം, അഹിംസ പോലുള്ള കാര്യങ്ങൾ സാമാന്യ ജനങ്ങൾക്ക് പരിചയപ്പെടണമെന്നുള്ള ഉദ്ദേശത്തിൽ അന്ന് ആശാൻ അങ്ങനെ ചെയ്തതായിരിക്കും. സന്യാസധർമ്മം എന്ന് പറയുന്ന മനുസ്മൃതി 6 പറയുന്നു. വാനപ്രസ്ഥധർമ്മവും സന്യാസധർമ്മവും അതിൽ തന്നെ ചില ഭേദങ്ങളൊക്കെ പറയുന്നു. അതിന്റെ ഒരു സ്വാധീനം ഇതിനകത്ത് വരുന്നു. അപ്പൊ അതിൽ നല്ല കാര്യങ്ങൾ പറയുന്ന ഇതിലെടുത്താൽ എന്താ എന്ന് സാമാന്യമായ രീതിയിൽ ചിന്തിക്കും, പക്ഷെ പ്രശ്നങ്ങളുണ്ട്. കാരണം അവിടുത്തെ സന്യാസ സങ്കല്പവും ഗുരുവിന്റെ സന്യാസ സങ്കല്പവുമായിട്ട് യാതൊരു ബന്ധവും, വളരെ വ്യത്യാസമുണ്ട്. അവിടെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഈ സന്യാസം അതിനുമുമ്പ് എന്താണ് വാനപ്രസ്ഥം. വാനപ്രസ്ഥം എന്ന് പറയുമ്പോൾ അയാൾ വനത്തിൽ തന്നെ താമസിക്കുന്ന നിർബന്ധമാണ്, അല്ല നാട്ടിൽ താമസിക്കാൻ പറ്റില്ല. വനത്തിൽ താമസിക്കണം, അന്ന് വനത്തിൽ താമസിക്കാം, കാരണം നീ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒന്നുമില്ല, ആർക്ക് വേണോ ഏത് വനത്തിൽ വേണോ കയറി താമസിക്കാം. അവിടെയുള്ള വൃക്ഷങ്ങളുടെ പുഷ്പങ്ങള് കായ്കള് കിഴങ്ങ് വർഗങ്ങള് ഇതെല്ലാം തിന്ന് വിശപ്പടക്കി അതുകൊണ്ട് പൂജകളൊക്കെ ചെയ്ത് വേണ്ടി വന്ന ഭാര്യയോടൊപ്പം വനത്തിൽ കഴിയാം. തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രം ഗ്രാമത്തിലേക്ക് വന്നു ഒരു ദിവസത്തേക്ക് 8 ഉരുള ഭക്ഷണം ഭിക്ഷയച്ച് വീണ്ടും തിരിച്ചു പോകണം. അത് തീരെ നിവർത്തിയില്ലെങ്കിൽ ചെയ്യാം, കഴിയുന്നത് ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണമേ കഴിക്കാവൂ, അതവിടെ പറയും. മൊത്തത്തിൽ ഈ വാനപ്രസ്ഥ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മരണമാണ്, മരിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് വാനപ്രസ്ഥം. ഇന്ന് ഈ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന വാനപ്രസ്ഥം പോലെ മരിക്കണം. മരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ വിശ്വാസം എന്തെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കഠിനമായ തപസ്സുകളും ഉപാസനകളും ഒക്കെ ചെയ്ത് ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മലോകത്തിൽ, അതിനു വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. അതും അങ്ങനെ പോകുന്നവരാണ് ജീവിച്ച് മതിയായവർ, ജീവിതം മടുത്തവരാണ് അന്ന് വാനപ്രസ്ഥാശ്രമം. ഇപ്പൊ വിരക്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലൗകികമായ ജീവിതത്തോടുള്ള വിരക്തി എന്നല്ല, ജീവിതത്തിനോടുള്ള വിരക്തി. മൊത്തം നീ ജീവിക്കണ്ട പറയുന്ന എന്താണ്, അവിടെ ചെല്ലണം, ശരീരത്തെ അങ്ങേറ്റം ശോഷിപ്പിക്കണം, 3 ദിവസത്തിലൊരിക്കൽ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് എത്ര ദിവസം ജീവിച്ചിരിക്കാൻ പറ്റും? തണുപ്പ് കാലത്ത് തുണി നനച്ചിട്ട് കൊടുക്കണമെന്നാണ്. തണുപ്പ് കാലത്ത് തുണി, മഴക്കാലത്ത് തുണി നനച്ചുകൊടുത്താൽ എന്തായിരിക്കും? തട്ടിപ്പോകും. അതിനു വേണ്ടിയിട്ട് വാനപ്രസ്ഥം ജീവിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ പരലോകം കിട്ടും. ഇതാണ് മനുസ്മൃതിയുടെ കാഴ്ചപ്പാട്. മിക്കവാറ് സ്മൃതികളിലൊക്കെ ഇങ്ങനെ ഇനി ഇങ്ങനെ ജീവിച്ചൊരാൾ മരിച്ചില്ലെങ്കിലോ അയാൾക്ക് പിന്നെയാണ് സന്യാസം. അവിടെയും തട്ടിപ്പോയില്ലെങ്കിൽ സന്യാസം. ഇതാണ് മനുസ്മൃതിയുടെ സന്യാസം. അപ്പൊ വാനപ്രസ്ഥൻ എവിടെയെങ്കിലും വനത്തിൽ പോയി ഗുഹയിലോ കുടിൽ കെട്ടിയോ ഒക്കെ താമസിക്കും, കുടിൽ കെട്ടി താമസിക്കും. പക്ഷെ സന്യാസി എന്ന് പറയുന്ന ആള് പരിവ്രാജകനാണ്. അപ്പൊ അവിടുത്തെ സന്യാസം എന്ന് പറയുന്നത് അയാൾ ചുറ്റിക്കറങ്ങുകയാണ്, ഒരിടത്ത് നിൽക്കുക, ചുറ്റിക്കറങ്ങി ജീവി. അതാണ് പരിവ്രാജകൻ എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുന്നവൻ എന്നാണ് എന്റെ അർത്ഥം. ഇവിടെ നിന്ന് സ്വാമിമാരൊക്കെ പേരുടെ കൂട്ടി പരിവ്രാജകൻ എന്നൊക്കെ വെറുതെ ചേർക്കും, അർത്ഥം മനസ്സിലാക്കാത്തതല്ല, ചുറ്റിക്കറങ്ങി ജീവിക്കുന്നു. അതാണ് മനുസ്മൃതി പറയും. മറ്റ് സ്മൃതികളിലൊക്കെ സന്യാസിമാര് കുടീചകന്മാരെന്നൊക്കെ പറയും. അവർക്ക് വേണമെങ്കിൽ കുടികൾ താമസിക്കും, കുടികെട്ടി താമസിക്കും. മനുസ്മൃതി അതിനെ കുറിച്ച് പറയുന്നു. മനുസ്മൃതിയില് സന്യാസിക്ക് കായവസ്ത്രവും പറയുന്നു, അങ്ങനൊരു കാര്യമേ പറയുന്നു. കമണ്ഡൽ പറയുന്നു, കമണ്ഡൽ അത് ആവശ്യമാണ്, കാരണം അന്ന് കൂടുതൽ ഉപയോഗിക്കുന്ന ചൊര ചൊരക്കത്തുണ്ടാണ്, മുളം കുറ്റി ചൊരക്കത്തും. ഇന്ന് വടക്കേ ഇന്ത്യയിലൊക്കെ പോയാൽ കാണാൻ ആൾക്കാർ ഇതും കൊണ്ട് നടക്കുന്നു, കാരണം ചുറ്റിക്കറങ്ങി നടക്കുന്നവർക്ക് വെള്ളമില്ലാത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ വെള്ളത്തിന്റെ ആവശ്യം എങ്ങനെ വരും? അപ്പൊ ഈ സാധനം കൈ വയ്ക്കുന്നു, അതിനു വേണ്ടിയിട്ടാണ് കമണ്ടൽ. അങ്ങനെ ചുറ്റിക്കറങ്ങി ജീവിക്കുന്നവരോടും പറയുന്ന എന്താണ്, ജീവിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. അത് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റു പറയുന്ന എന്താണ്? സാമാന്യമായ ധർമ്മങ്ങൾ, സത്യം പറയണം, ഒന്നിനെ ഉപദ്രവിക്കരുത്, ആരോടും കോപിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള പൊതുവായ ധർമ്മങ്ങളും പറയുന്നു. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാലും അധികാലം ഒരാൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. മരത്തിന്റെ ചവിട്ടി കിടക്കുക എന്നെല്ലാം പറയുമ്പോൾ അത് പ്രയാസമാണ്. കാറ്റും മഴയും വെയിലൊക്കെ കൊണ്ട് ആൾക്കാർ ചത്തുപോകും. അതും പറയുന്ന എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മലോകത്ത് എത്തിച്ചേരാം. അപ്പോൾ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണോ? ഈ ലോകത്ത് ജീവിച്ച് മതിയായി ഇനി മരിക്കുക. ഒരു പ്രാചീനമായ ചിന്താഗതിയാണ്. അപ്പൊ അതാണ് സന്യാസത്തിന്റെ ലക്ഷ്യം, മരിക്കുക. പറയുന്ന ഇനി എന്തെങ്കിലും രോഗം പിടിപെട്ടാലോ ഇതിന്റെ ഇടയ്ക്ക് പിടിപെടും എന്നുള്ള ഉറപ്പാണ്. ഭക്ഷണം ശരിക്കും കഴിക്കാതെയും ഇങ്ങനെയുള്ള തപസ്സുകൾ, ഈ വാനപ്രസ്ഥനെ കുറിച്ച് പറയുന്ന എന്താണ്? ചാന്ദ്രായണ വ്രതം എന്നാണ്. പൂർണചന്ദ്രൻ ഉദിക്കുന്ന ദിവസം അഭിമാനത്വമൊക്കെ അറിയാമോ? 15 ഉരുള ഭക്ഷണം കഴിക്കുക, ഓരോ ഉരുള കുറച്ച് കുറച്ച് കുറച്ച് കൊണ്ടുപോകും. അമാവാസിക്ക് ഉപവാസം, വീണ്ടും ഓരോ ഉരുള വീതം കഴിച്ച് കഴിച്ച് കഴിച്ച് 15 ദിവസം. അടുത്ത അമാവാസിയും അടുത്ത പൗർണമിയിലും 15 ഉരുള. ചാന്ദ്രമാസമാണ് കണക്കാക്കിയിരുന്നത്. ഒരു പക്ഷം തന്നെ ഒരു മാസം, 15 ദിവസത്തെ ഒരു മാസമായി കണക്കാക്കിയിരുന്നു. ഇത് ആവർത്തിച്ചത് തന്നെ ഒരു മനുഷ്യൻ ചത്തുപോകും. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വരുന്നയാളാണ് സന്യാസി. അയാൾ അധികാരം ജീവിച്ചിരിക്കത്തില്ല, എന്തെങ്കിലും അസുഖം പെടും. അങ്ങനെ അസുഖം വന്നു കഴിഞ്ഞാൽ നേരെ വടക്ക് കിഴക്ക് ദിക്ക് നോക്കി നടക്കുക മരിക്കുന്നത് വരെ. എവിടെയെങ്കിലും വീണും മരിക്കും. പിന്നെ കാട്ടിലാണ് ജീവിതം, പുലിയോ കടുവയോ എന്തെങ്കിലുമൊക്കെ പിടിച്ചു തിന്നുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാട്ടു തീപ്പെട്ട് മരിക്കാം. അപ്പൊ ജീവിതം വേണ്ടാന്ന് നിശ്ചയിക്കുന്നവർക്കാണ് അന്നത്തെ സന്യാസി. പിന്നെ സന്യാസിക്ക് ഭക്ഷണത്തിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, എന്താണ്? ഭിക്ഷ എടുക്കുക. ഒരു ദിവസം ഒരു നേരം മാത്രം പോയി ഭിക്ഷ എടുക്കുക. അതിനും തന്നെ ഈ പറയുന്ന ജീവിക്കാൻ ആവശ്യമുള്ള ഭക്ഷണം മാത്രമേ സ്വീകരിക്കാവൂ, കൂടുതൽ സ്വീകരിക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള കർശനമായ നിയമങ്ങളാണ് പറയുന്നത്. പിന്നെ അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത്, ഈ പറയുന്ന അഭ്യാസങ്ങളെല്ലാം ബ്രാഹ്മണനാണ് ജാതി. സ്ത്രീകൾക്ക് ഇതൊന്നും പാടില്ല. സ്ത്രീകൾക്ക് വനപ്രസ്ഥമാവ് സന്യാസം പാടില്ല. ഭർത്താവ് കൂടുതലുള്ളത് കൂടെ ഉള്ളതുകൊണ്ട് പുരുഷന്മാർക്കാണ് സന്യാസം. അപ്പൊ അങ്ങനെ മരിക്കാൻ വേണ്ടിയുള്ള ഒരു സമ്പ്രദായമാണ് സന്യാസം. അപ്പൊ അതിനുവേണ്ടി പറഞ്ഞ കാര്യങ്ങളും ഗുരുവിന്റെ കാലത്ത് നിന്ന് സന്യാസവും തമ്മിൽ എത്രയോ വ്യത്യാസമാണ്. സന്യാസം പഴയതല്ലേ, എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാക്കാത്തവരാണ്. അത് മനുസ്മൃതി അനുവദിക്കുന്നില്ല. മനുസ്മൃതി പറയുന്നത് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം കഴിഞ്ഞു മതിയെന്നാണ്. അപാകൃത്യ മനോമോക്ഷയെ നിവേശിച്ചതെന്നെല്ലാം പറയുന്നത്. എല്ലാ എണ്ണങ്ങളും വീട്ടി എന്നുവെച്ചാൽ ഗൃഹസ്ഥധർമ്മം ശരിയായി അനുഷ്ഠിച്ച് ജീവിതം മതിയാകുന്നു തോന്നുമ്പോൾ കാട്ടിക്കരുത്. പിന്നെ ശ്രുതിയിലും മറ്റും പറയുന്നുണ്ട്, ദഹരയോ വിരജയത് തഥരയോ പ്രവരജയത് ഗൃഹാത്വാ വനാത്വാ ബ്രഹ്മചര്യാത്വാ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് ശങ്കരാചാര്യം അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ മനുസ്മൃതി അംഗീകരിക്കുന്നില്ല. ഇവിടെ കോട്ടിയിരിക്കുന്ന മനുസ്മൃതി എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകം എടുത്ത് പറയുന്നത്. ശ്രീനാരായണ ധർമ്മത്തിൽ മനുസ്മൃതിയുടെ സ്വാധീനമാണ് കാണാം. അതാണ് ആദ്യം പറഞ്ഞത്. എങ്ങനെ ചാകണം? പിന്നെന്താ കാട്ടിപ്പോയത് ചാകാൻ വേണ്ടി? ഇത് ചാകാൻ വേണ്ടി പോകുന്നതാണോ? ജീവിക്കാൻ വേണ്ടി അവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടി പോകുന്നതന്നെ. ചാകാനായിട്ട് കാട്ടി കയറിയാണ് ചത്തോണം. അതിനുറപ്പിച്ചാ പോകുന്ന. ജീവിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് ഒരാൾ രോഗിയാവും, രോഗിയായി ചത്തോളും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സ്ത്രീകൾ നേരത്തെ മരിക്കും, കാരണം അവരുടെ ശരീരം കൂടുതലും ദുർബലമായിരിക്കും. അന്നത്തെ ആ ജീവിത സാഹചര്യങ്ങൾ വിശേഷിച്ച് അപ്പൊ അവര് മരിച്ചു പോകും. അതിന്റെ ഈ കാലം കൃത്യമായിട്ട് നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. മനുസ്മൃതി എന്ന് പറയുന്നതിന് കാലങ്ങൾ കൊണ്ട് അതിൽ പലരും ഒരുപാട് തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. ശ്രുതി എന്ന് പറയുന്നതിന് ഒരുപാട് കയറ്റിയും ഇറക്കിയും എഴുതിയും കൂട്ടിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇത് ഏത് മുമ്പില് ഏത് പിമ്പിലൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ നിന്നിപ്പോ ഒരു പുസ്തകമായി കിട്ടുന്നു എന്ന് വിചാരിച്ച അതൊന്നും പണ്ടങ്ങനെ ആയിരുന്നില്ല. പല കാലങ്ങളിൽ പലരും എഴുതി ചേർത്തായിരിക്കും. അത് നമുക്ക് ഇന്ന് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വിവാദത്തിൽ പോകത്തേ ഉള്ളൂ. എന്തായാലും ഇന്ന് നമ്മൾ ഈ കിട്ടുന്നത് ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കും. അവിടെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സന്യാസി ഇവിടെ ഭക്ഷണത്തിന് ഭിക്ഷ അതാണ്. അത് ഈ ഭിക്ഷണ എന്ന് പറയുന്നതിന് അന്ന് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമുണ്ട്. കാരണം ബ്രാഹ്മണനാണ്, ബ്രാഹ്മണ കുലത്തിൽ നിന്നാണ് സന്യാസത്തിന് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ സന്യാസിയെ ഭിക്ഷ എടുക്കാൻ പോകുന്നു ബ്രാഹ്മണ കുലത്തിലാണ്. അവർ അറിയും ഇന്ന ആളാണ് സന്യാസിയാണ്, വേറാരും സന്യാസിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും ഭക്ഷണം കിട്ടും. അതവർക്ക് കൊടുക്കുന്നത് അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ അതൊരു പ്രയാസമുള്ള കാര്യമായിരിക്കില്ല, കിട്ടും. പക്ഷെ വാങ്ങി കഴിക്കുന്നവനാണ് ഈ നിബന്ധനകളെല്ലാം ഉള്ളത്. ഇവിടെ ഗുരു സന്യാസത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായി പറയുന്ന എന്താണ്, ഇത് സ്വയംനാരായണ ധർമ്മത്തിലുള്ള അല്ലാത്ത സ്ഥലങ്ങൾ. സന്യാസി കർമ്മം ചെയ്യണം, പരോപകാരാർത്ഥം പ്രവർത്തിക്കണം, ജ്ഞാനത്തെ ഉപദേശിക്കണം, സദാചാരത്തെ ഉപദേശിക്കണം. ഇതൊക്കെ ഗുരു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതൊന്നും അടുത്ത സന്യാസത്തിൽ ഇല്ല. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് സന്യാസി ഭിക്ഷയെടുത്ത് തന്നെ ജീവിക്കണം, അന്ന് വേറെ വഴിയില്ല എന്നുവെച്ചാൽ ഇന്നത്തെ യാതൊരു തരത്തിലുള്ള സാമ്പത്തിക വിനിമയ മാർഗങ്ങളും ഇല്ലാത്തൊരു കാലമാണ്. അപ്പൊ പിന്നെ വീട് വിട്ടു പോയി കഴിഞ്ഞാൽ ഭിക്ഷയെടുക്കാതെ ഒന്നുമില്ല, ബാങ്കിങ്ങും എ ടി എം കാർഡും ഒന്നുമില്ല. പിന്നെ എന്താ ചെയ്യുന്നത്? ഭിക്ഷയെടുക്കുക എന്നുള്ളത് പൈസ. ഗുരുവിൽ നിന്ന് സന്യാസം സ്വീകരിക്കുന്ന കാര്യം പറയുന്നേയില്ല. ഗൃഹസ്ഥാശ്രമിയാകുന്നതും സന്യാസിയാകുന്നതൊക്കെ സ്വയം തന്നെയാണ്. അതെന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇവന്റെ ഉപദേശങ്ങളെല്ലാം സംഭവിക്കുന്നത് ബ്രഹ്മചാരിയെ ആയിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോഴാണ് ഗുരുവിന്റെ അടുത്ത് പോകുന്നത്, വേദം അധ്യയനം ചെയ്യുന്നത്, അന്നത്തെ ഇതനുസരിച്ച് അതെല്ലാം അവിടെ കഴിയുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഗൃഹസ്ഥാശ്രമത്തി ആകുമ്പോഴും ഇതൊക്കെ തന്നെ തുടരുന്നു. അപ്പോൾ അവന് ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും കഴിയുമ്പോൾ ഗാർഹസ്ഥ്യത്തിലാണ് ധർമ്മമീമാംസ. ധർമ്മം എന്താണെന്നൊക്കെ അവൻ വേർതിരിച്ചറിയും. അവനെ കുറിച്ച് എല്ലാം അറിയാം, അവന് എല്ലാ കാര്യങ്ങളും അവൻ അതിന് മുമ്പ് തന്നെ എല്ലാ അറിവും അവൻ സമ്പാദിച്ചു അന്നത്തെ അറിവ്. അപ്പോൾ പിന്നീട് അവൻ വാനപ്രസ്ഥത്തിലേക്ക് പോവുക, സന്യാസത്തിലേക്ക് പോവുക, അതിന് അവന് പ്രത്യേകിച്ച് ഉപദേശത്തിന്റെ ആവശ്യമൊന്നുമില്ല, അതൊക്കെ അവനറിയാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ആരുടെ അടുത്ത് നിന്ന് കാവ്യ വാങ്ങേണ്ട കാര്യമില്ല. കാവ്യസന്യാസം വന്ന ബുദ്ധന് ശേഷമാണ്, ബുദ്ധനാണ് അത് തുടങ്ങി വെച്ചത്. അതാണിപ്പോ ഇന്ന് പ്രചരിച്ചിരിക്കുന്ന സന്യാസം. അല്ലാതെ വേറെ വരാൻ വഴിയില്ല. മനുസ്മൃതിയിൽ നിന്ന് അത് പറയുന്നു. കമണ്ഡലുവിന്റെ കാര്യം പറയുന്നുണ്ട്, അത് ആവശ്യമുള്ളത് കൊണ്ടാണ്. കാവ്യക്ക് പ്രത്യേകിച്ച് എന്താ ആവശ്യമൊന്നും. അന്നും പിന്നെ വാനപ്രസന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ പറയുന്നത് മരവിരിയാണ്. സന്യാസിയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ജീർണമായ വസ്ത്രങ്ങൾ ധരിക്കാനാണ്. വസ്ത്രത്തിനൊന്നും ഒരു തരത്തിലുള്ള പകട്ടും പാടില്ല. അപ്പുറത്തേക്ക് ഒരാളെ ഇന്ന് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഒരു കണക്കി പറഞ്ഞാൽ അതൊരു സ്വാഭാവികമായ സന്യാസമാണ്. ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത് ഒരു കൃത്രിമ സന്യാസം, കഥയറിയാത്ത സന്യാസമാണ്. പണ്ടാരോ ചെയ്തതുപോലെ നമ്മളും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ഇന്നത്തെ പോലെ ഈ സ്വാമി അണ്ടകടാഹാനന്ദ ഇങ്ങനെയുള്ള പേരുകളൊന്നും വന്നില്ല സന്യാസത്തിന്. ഇങ്ങനെ ഒരു ഏർപ്പാടേ ഇല്ല സന്യാസത്തിന്. പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല. അയാള് സ്വാമി ആവുന്നു അത്രയും. ഒരു ഇടപാടേ ഇല്ല. പേരൊക്കെ എപ്പോഴാണ് വരുന്നത്? വളരെ കുഞ്ഞായിരിക്കുമ്പോ അവന് നാമകരണം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്, അവിടെ ചെയ്യുന്നതാണ്. അല്ലാതെ പേരും ഇടപാടൊന്നും സ്വതന്ത്രമായിട്ട് അയാൾ പോകുന്നു, അയാൾ മരിക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ അതിൽ നിന്ന് കാര്യങ്ങൾ ഇങ്ങോട്ട് കോപ്പി ചെയ്യുമ്പോ വളരെ സൂക്ഷിക്കണം. അന്നത്തെ ആ സന്യാസത്തിന്റെ പശ്ചാത്തലം വേറെ, ഇന്നത്തെ സന്യാസം വേറെ. ഈ മനുസ്മൃതിയിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം പറയാം. ധർമ്മത്തിന് മനുസ്മൃതി പറയുന്നു, സന്യാസി ജ്യോതിഷ് വൈദികം വൈദ്യം തർക്കം വ്യാകരണം തുടങ്ങിയ ശാസ്ത്രങ്ങൾ ഇതൊന്നും സന്യാസി ഉപജീവനത്തിന് വേണ്ടി സ്വീകരിക്കരുതെന്നാണ് മനസ്സിലായി പറഞ്ഞിരിക്കുന്നത്. അത് അതേപടി തന്നെ ഇവിടെയും പറഞ്ഞു പറയുന്നുണ്ട്. ഇതൊന്നും ഉപജീവനത്തിന് വേണ്ടി സ്വീകരിക്കരുത്. ശരി, എന്നാൽ സന്യാസി ഉപജീവനത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്നോട് പറയുന്നില്ല. സന്യാസി എങ്ങനെയാണ് ഉണ്ണുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നില്ല. ശ്രീനാരായണ ധർമ്മത്തിൽ ഒരിടത്തും പറയുന്നില്ല. മനുസ്മൃതി പറയുന്നുണ്ട്. എങ്ങനെ ഭിക്ഷ എടുക്കുക? ഇവിടെ ഭിക്ഷ എടുക്കാനും പറയുന്നുണ്ട്. എങ്ങനെ തിന്നും? തിന്നും കുടിച്ചോ ഒക്കെ അവന് ജീവിക്കണ്ടേ? ആ കാര്യമേ പറയില്ല. എന്നാ ഇതൊന്നും ചെയ്യരുതെന്നും പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാ സന്യാസി ഭക്ഷണം കഴിക്കുന്നത്? എന്നിട്ട് ഇവിടെയും പറയുന്നുണ്ട്, അവിടെ പറഞ്ഞത് കോപ്പി പേസ്റ്റ്. ജീവിക്കാനുള്ള ഭക്ഷണം മാത്രമേ കഴിക്കൂ. ഇത് ജീവിക്കാനുള്ള മതി, ഇതെങ്ങനെ കഴിക്കും? അമിതാഹാരം കഴിക്കരുതെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അത് അവിടെയും പറയുന്നുണ്ട്, ഇവിടെയും പറയുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. ശരിയാണ്, അത് സന്യാസി മാത്രമല്ല, ആരും അമിതാഹാരം കഴിക്കരുത്. ഒബിസിറ്റി തടി വരും, അത് വലിയ പ്രശ്നമാണ്. ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം വരും. അതുകൊണ്ട് അമിതാഹാരം കഴിക്കരുതെന്ന് പറയുന്നത് സന്യാസിയോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഷുഗറും കൊളസ്ട്രോളും ഒക്കെ പിടിച്ചിട്ടാണ് സന്യാസം സ്വീകരിക്കുന്നതിന്. പിന്നെ അവനോട് പറഞ്ഞിട്ടുള്ള കാര്യമില്ല. മുമ്പ് തന്നെ ഇതൊക്കെ വന്നു കഴിഞ്ഞു. അപ്പൊ അമിതാഹാരം കഴിക്കരുതെന്ന് പറയുന്നത് കാര്യമില്ല. ജീവിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ അത് വലിയ അപകടമാണ്. മനുസ്മൃതി അത് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? അവൻ ചാകാൻ വേണ്ടിയിട്ടാണ് സന്യാസിക്കുന്നത്. അവന് പിന്നെ ജീവിക്കാൻ വേണ്ടി മാത്രം കഴിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. സ്വാഭാവികമായിട്ട് സംഭവിക്കും. നമ്മളിവിടെ ജീവിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രോഗിയാവും, വേറെ ഒന്നും സംഭവിക്കത്തില്ല. പിന്നെ എന്നും ആശുപത്രിയിൽ കയറി ഇറങ്ങി നടക്കേണ്ടി വരും. അപ്പൊ ആ അത് തന്നെ അടിസ്ഥാനപരമായി തെറ്റാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൽ വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ എല്ലാം ഉണ്ടായിരിക്കും. അതൊക്കെ നോക്കി വേണം ഭക്ഷണം കഴിക്കാൻ. എന്നിട്ട് കലോറിയൊക്കെ നോക്കണം, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്, എത്ര കലോറിയാണ് നമ്മൾ ചെലവാക്കുന്നത്, എത്രയാണ് നമുക്ക് വേണ്ടത്, ഇതൊക്കെ നോക്കി വേണമെന്ന് ഭക്ഷണം കഴിക്കാം. അങ്ങനെയാണ് എല്ലാവരും കഴിക്കുന്നത്, ബോധമുള്ളവരല്ല. നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ മനുസ്മൃതി അത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ചാകുന്നവന്റെ സന്യാസമാണ്. ഇവിടെ അങ്ങനെയല്ല, ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നാണ് ഈ പറയുന്ന സന്യാസം, ഗുരു പറഞ്ഞ സന്യാസം നടക്കും. അമിതാഹാരം വേണ്ട, അത് ശരി. അവിടെ പറയുന്നുണ്ട് മാംസം കഴിക്കരുത്, അത് ശരിയാണ്. വെജിറ്റേറിയൻ ആയിരുന്നാ മതി. ഗുരു വെജിറ്റേറിയൻ ആയിരിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഗുരു വെജിറ്റേറിയൻ ആയിരിക്കണമെന്ന് പറയുന്നത്? അഹിംസാവൃതം, അഹിംസാവൃതം ജീവിതത്തിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് വെജിറ്റേറിയൻ ആണോ എന്ന് പറയുന്നത്. അത് വെറുതെ ഒരു ആചാരം എന്നുള്ളതാണ് ഇല്ല. പ്രാണികളെ കൊന്ന് തിന്നാതിരിക്കുന്നത്, അതാണ് അതിന്റെ പിന്നിലുള്ള ആശയം. ഇപ്പൊ അഹിംസ അവിടെയും പറയുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷെ ഭക്ഷണകാര്യത്തിൽ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി മാത്രം അവിടെ പറയുന്ന പോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ രോഗികളായിരിക്കും. ഇവിടെ സന്യാസി എന്താണ്? ഇവിടെ സന്യാസി എന്ന് പറയുന്നത് പ്രത്യേകം പറയുന്നുണ്ട്, ലോകോപകാരാർത്ഥം പ്രവർത്തിക്കും. സന്യാസി മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കും. സദാചാരങ്ങൾ എങ്ങനെയൊക്കെയാണ്, മനുഷ്യൻ എന്തൊക്കെയാണ് പ്രവൃത്തികൾ ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തതൊക്കെ അവന് പറഞ്ഞു കൊടുക്കും. സന്യാസി പ്രവർത്തിക്കണമെന്ന് വ്യക്തമായി പറയണം. അതൊരു പല സ്ഥലത്തും പറയുന്നു. എന്നാൽ അവൻ ത്യാഗിയായിരിക്കും വേണം. അപ്പൊ അവന് ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ അവൻ എന്താ ത്യജിക്കുന്നത്? ലൗകികമായ ജീവിതത്തെ ത്യജിക്കുന്നു. അതേ ഉള്ളൂ, ഗൃഹസ്ഥനും സന്യാസിയും തമ്മിലുള്ള വ്യത്യാസമാണ്, ലൗകിക ജീവിതത്തെ ത്യജിച്ചിരിക്കുന്നു. പക്ഷെ അവിടെ അങ്ങനെയല്ല. അപ്പൊ അവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഗുരുവിന്റെ ജീവിതത്തെ നോക്കിയാലും ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയാവില്ല. ഗുരു വൈദ്യം ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ട്, ജ്യോതിഷം ചെയ്തതായിട്ട് അറിയില്ല. പിന്നെ ശാസ്ത്രങ്ങൾ ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്, വൈദ്യകർമ്മങ്ങൾ ഗുരു തന്നെ ചെയ്തതാണ്, പ്രതിഷ്ഠകളൊക്കെ എത്രയോ ചെയ്തു, അത് പരിഷ്കരിച്ചു. പക്ഷെ ഇത് ഗുരു തന്നെ ചെയ്തത് ശിഷ്യന്മാരെ കൊണ്ട് ചെയ്യിച്ചതുമാണ് ഈ കാര്യങ്ങളെല്ലാം. ഗുരുവിന്റെ ശിഷ്യന്മാരെല്ലാം ക്ഷേത്രപ്രതിഷ്ഠ ചെയ്തിട്ടുണ്ടത് വൈദികകർമ്മം. പലരും ശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നു. അപ്പിന്നെ അത് ഈ ശ്രീനാരായണ ധർമ്മത്തെ എഴുതി വെച്ചിരിക്കുന്നതിന് പിന്നെ വേണമെങ്കിൽ പറയാം അത് ഉപജീവനത്തിന് വേണ്ടി ചേരുന്നേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അത് ശരിയല്ല. എന്തുകൊണ്ട്? ഇതെല്ലാം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ഉപജീവന മാർഗമായി തീരും. സ്വാഭാവികമായിട്ടും അങ്ങനെയായി തീരും. ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ അത് തന്നെ അയാളുടെ ഉപജീവന മാർഗമായി തീരും. ഉപജീവനം ഒരു ലക്ഷ്യമാക്കേണ്ട, പരോപകാരം, ലോകക്ഷേമം എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിലും ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒരു പ്രദക്ഷിണ നടത്തിയാൽ ദക്ഷിണ തരും. ദക്ഷിണ ഇട്ട് കഴിഞ്ഞാൽ കൊണ്ടുവന്ന് മുറിയിൽ ഹോർലിക്സ് വാങ്ങിച്ചു വെച്ച് കഴിക്കും. അതല്ലേ ചെയ്യുന്നു? ഇതൊക്കെ തന്നെ ചെയ്യുന്നു. മതപ്രഭാഷണത്തിന് പോയാലും ഇങ്ങനെയൊക്കെ തന്നെ. അതിന് വേണ്ടിയല്ല ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം, വാദത്തിന് വേണ്ടി. പക്ഷെ അത് തന്നെയാണ് ഉപജീവന മാർഗം. സന്യാസിക്ക് വേറെന്താ ഉപജീവന മാർഗം? അപ്പൊ ആ എഴുതി വെച്ചിരിക്കുന്നത് ശരിയായ കാര്യമാണ്. പക്ഷെ മനുസ്മൃതി എഴുതി അതുപോലെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. മനുസ്മൃതിയിൽ അത് പറയാം, അവിടെ പറഞ്ഞത് ശരിയാണ്. എന്തുകൊണ്ട്? അവിടെ ഭിക്ഷ കൊണ്ടാണ് ഒരാൾ ജീവിക്കുന്നത്, ഭിക്ഷാടനം കൊണ്ട്. അപ്പൊ അയാൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടുത്തെ സന്യാസത്തിന് ഭിക്ഷാടനം എന്ന് പറയുന്നത് അസാധ്യമാണ്. ഒന്ന്, സർക്കാർ നിയമം മൂലം അത് നിരോധിച്ചിരിക്കുകയാണ്, ആരും ഭിക്ഷ എടുക്കാൻ പാടില്ല. ഒന്ന് പ്രധാന കാര്യം അതാണ്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങളുടെ ഭിക്ഷാടനത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അന്ന് കിട്ടിയതുപോലെ ഭിക്ഷ കിട്ടാനും പ്രയാസമാണ്. അവിടെ തടിയുണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചുടയെന്ന് ആൾക്കാർ ചോദിച്ചു. തെണ്ടാൻ നടക്കുന്നു സന്യാസം എന്താണെന്നൊന്നും ആൾക്കാർക്ക്, പിന്നെ ആൾക്കാർ പഠിപ്പിക്കേണ്ടി വരും ഇത് സന്യാസമാണ്. പിന്നെ ഇപ്പൊ ഈ മോഡേൺ സന്യാസിമാരൊക്കെ ചെയ്യുന്ന എന്താണ്, ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് എനിക്ക് അവിടെ ചിന്മയാൻ സ്വാമി സ്വാമി വന്നപ്പോഴത്തേക്ക് അവിടെ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ ഭിക്ഷയ്ക്ക് ഏർപ്പാട് ചെയ്തു. നേരത്തെ മുൻകൂട്ടി ആൾക്കാർ മിഷന്റെ ആൾക്കാർ ഏർപ്പാട് ചെയ്യും. അപ്പം അവിടെ ചെല്ലുമ്പോൾ അവിടെ വലിയ സദ്യ ഇഷ്ടമുള്ള കഴിഞ്ഞാൽ വലിയൊരു ദക്ഷിണയും. ഇതിനെ ഭിക്ഷയെന്ന് വിളിക്കത്തില്ല, ഇതിനെ ഭിക്ഷയെന്ന് പറയുന്നത് തെറ്റാണ്. ആൾക്കാർ പറ്റിക്കാൻ വേണ്ടി പറയുന്നു. അവരും പറയുന്നത് എന്താണോ, ഇന്ന് സ്വാമിക്ക് കൊട്ടാരത്തിൽ ഭിക്ഷയാണ്, അവിടെ ചെന്ന് ചാപ്പാട് അടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭിക്ഷയെന്ന് പറയുമ്പോൾ അതിന് നിയമമുണ്ട്, അതനുസരിച്ച് തന്നെ ചെയ്യണം. അവിടെ പറയുന്നത് സത്കാരപൂർവകമായ ഒരു ഭിക്ഷയും സ്വീകരിക്കാൻ പാടില്ല. നിങ്ങൾ ഒരാളെ ആദരിച്ച് തരാണെങ്കിൽ അത് സ്വീകരിക്കരുത് എന്നാ മനസ്സിലൂടെ കഴിഞ്ഞിരിക്കും. ആദരവിനെ നിൽക്കരുത്. പറയുന്നത് എന്താണ്, നിങ്ങൾ ആദരിച്ച് നിങ്ങൾക്കൊരാൾ ഭിക്ഷ തരുകയാണെങ്കിൽ നിങ്ങളും അവരുമായിട്ട് കൂട്ടുകൂടും. പിന്നെ നിങ്ങളും ആ വീട്ടുകാരുമായിട്ട് നിങ്ങളൊരു ബന്ധം ഉണ്ടാക്കിയിടും. അതൊക്കെ പിന്നെ സന്യാസിക്ക് പ്രശ്നങ്ങളായി തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആദരിച്ച് തരുന്ന ഭിക്ഷ സ്വീകരിക്കുന്നു. അപ്പൊ അത് ഭിക്ഷയല്ല, ഭക്ഷണമാണ്. പക്ഷെ ഇതിലൂടെ പറയുന്നില്ല എന്താണ്, ഒരിടത്തും പറയുന്നില്ല സന്യാസി ഭിക്ഷ എടുത്ത് ജീവിക്കുന്നു. പിന്നെ പറയുന്നുണ്ടെങ്കിൽ പറയുന്ന എന്താണ്, അയാചിതം അനിത്സയ നിയതിതത്തമന്നം മുനിസ്തനോ സ്ഥിത അന്നുതൻ എന്നൊക്കെ പറയുന്നുണ്ട്. അത് വേറെ സംഗതിയാണ്, സന്യാസധർമ്മമല്ല അവിടെ പറയുന്നത്. അയാചിതമായ ഭിക്ഷയെ കുറിച്ച് പറയുന്നത് ഒരു വേറൊരു വിഷയമാണ്. അതെല്ലാം കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് വ്യാഖ്യാനിച്ച് കയറ്റി കഴിഞ്ഞാൽ ശരിയാവും. സന്യാസി ധർമ്മം എന്ന് പറയുമ്പോൾ അവിടെ സന്യസിക്കുന്ന എന്തിനാണ് പറയുന്നത്, സന്യാസി ജ്ഞാനം സമ്പാദിക്കണം, പരോപകാരമായി പ്രവർത്തിക്കണം, യോഗം ശീലിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അതെല്ലാം ശരിയാണ് ഇന്നത്തെ സന്യാസത്തിന്. അപ്പൊ ഇന്നത്തെ സന്യാസി ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവൻ എന്താണ് പ്രവൃത്തി ചെയ്യേണ്ട ഭക്ഷണം, ഭക്ഷണം കഴിക്കണം, അല്ലാതെ ഭിക്ഷ കൊണ്ടൊന്നും പറ്റത്തില്ല. എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണം. ആരും ഗുരു പറഞ്ഞിരിക്കുന്ന ഒരു പ്രവൃത്തി ഇതാണ്, മറ്റുള്ളവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുക, ആചാരങ്ങളെ കുറിച്ച് ബോധിപ്പിക്കുക, നല്ല പ്രവൃത്തിയാണ്. ഒരു ഡീസന്റായ പ്രവൃത്തിയാണ്. അധ്യാപകർക്കെല്ലാം ശമ്പളം കൊടുക്കുന്നില്ല, അതുപോലെ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നത് പറയുന്നുണ്ട്. മുറി ചെല്ലുമ്പോൾ നിങ്ങൾ ഭക്ഷണവും കൊണ്ട് അവിടെ വരും. ഇതൊന്നും പറയാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഏതെങ്കിലും ബ്രാഞ്ചിൽ പോയി എന്തെങ്കിലും പണിയെടുക്കാൻ പറയും, അല്ലെങ്കിൽ വേറെ സ്ഥലം നോക്കാൻ പറയും. ഇതൊക്കെ സംഭവിക്കും. എന്നുവെച്ചാൽ ഇന്ന് പണിയെടുക്കാതെ ആരും ഭക്ഷണം കൊടുക്കത്തില്ല, എന്തെങ്കിലും പണി ചെയ്യണം. അപ്പൊ പണിയെടുക്കാൻ തന്നെ പറഞ്ഞിരിക്കുന്നു, പ്രവൃത്തി എടുക്കുക. അപ്പൊ അങ്ങനെയല്ല, ഭിക്ഷാടനമല്ല. അപ്പൊ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഇത് വരും, ഭക്ഷണം വരും. ഞാൻ പ്രവർത്തിച്ചാൽ എനിക്ക് ഭക്ഷണം കിട്ടും. എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയല്ല, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടും. ചിലപ്പോൾ അത് ആശ്രമത്തിൽ നിന്ന് കിട്ടും, പുറത്തുനിന്ന് കിട്ടും. അതെല്ലാം കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സന്യാസി ഇതൊക്കെ ചെയ്യാമോ എന്നുള്ളതാണ്. ഏതാണ് വൈദികം ജ്യോത്സ്യം പോട്ടെ, അതൊരു തട്ടിപ്പാണ്. ജ്യോത്സ്യത്തിന് ഗുരു എവിടെയെങ്കിലും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ അറിയാമോ? ജ്യോതിഷം. അല്ലാതെ ഈ തന്ത്രവിദ്യാലയം വൈദിക മഠമൊക്കെ സ്ഥാപിക്കും, പക്ഷെ ജ്യോത്സ്യത്തിന് ഗുരു സ്വയം ജ്യോത്സ്യം നോക്കിയതും അതിനെ കുറിച്ച് ചോദിച്ചും പറഞ്ഞ എന്താണ്, കുഞ്ഞ് ജനിച്ചിട്ടല്ലേ ജാതകം നോക്കുന്നതെന്നാ പറഞ്ഞു. പക്ഷെ വൈദിക വിദ്യയെ ഗുരു അംഗീകരിച്ചിട്ടുണ്ട്. അതും എങ്ങനെ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായൊരു അംഗീകാരമൊന്നുമല്ല, ഇന്ന് നിങ്ങൾ കൊണ്ടാടുന്നത് പോലെ ഒരു അംഗീകാരമൊന്നുമില്ല. ഒരു ആദ്യത്തെ പ്രതിഷ്ഠ നടത്തുമ്പോഴും വൈദിക കർമ്മങ്ങളൊന്നും ഇല്ലായിരുന്നു. അവസാനാവസാനം വന്നപ്പോൾ അത് ആവശ്യമില്ലാത്ത പ്രതിഷ്ഠയായി. 20 ദീപപ്രതിഷ്ഠ, 21 പ്രഭ സത്യന്ധർമ്മ ദേവശാന്തി, 27 കണ്ണാടിയും ഓങ്കാരവും. ഇവിടെയൊന്നും യാതൊരു തരത്തിലുള്ള വൈദിക കർമ്മത്തിന്റെ ആവശ്യമേ ഇല്ല. ആദ്യം അങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്തിയപ്പോൾ അതിനൊരു ചരിത്ര പ്രാധാന്യമുണ്ട്, അതൊരു പരിവർത്തനത്തിന്റെ തുടക്കമായിരുന്നു. അന്ന് സമൂഹത്തിന് അത് ആവശ്യമായിരുന്നു. ഏത് അരിവിപ്പുറം പ്രതിഷ്ഠ, അതിന്റെ പ്രാധാന്യം ചരിത്രപരമായ പ്രാധാന്യമാണ്. അത് പരിവർത്തനത്തിന്റെ തുടക്കമായിരുന്നു. ആ രീതിയിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷെ പ്രതിഷ്ഠ എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ ഗുരു അതിൽ നിന്നൊക്കെ അങ്ങ് മാറി, അതെല്ലാം കളഞ്ഞു. കളഞ്ഞിട്ട് എന്ത് ചെയ്തു, ദീപം മുതൽ ഒരു മാറ്റം വന്നു. ദീപം പ്രതിഷ്ഠിക്കും പിന്നെ എന്താ താന്ത്രികം, എന്റെ ആവശ്യമില്ലല്ലോ. സത്യം ധർമ്മത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ തന്ത്രത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ താന്ത്രികം എന്ന് പറയുന്ന ഗുരു അംഗീകരിച്ചെങ്കിലും എന്നെന്നൊക്കെയോ അത് വേണമെന്നുള്ള അഭിപ്രായം ഗുരുവിനുണ്ടായിരുന്നില്ല, എന്നാലും അത് അംഗീകരിക്കാം. അപ്പൊ സന്യാസി അത് ചെയ്യുന്നതിന് ഗുരു എതിരായിരുന്നില്ല. ബോധാനന്ദ സ്വാമി ചെയ്തതിന് സ്വാമി ഇവരെല്ലാം ആണ് ഗുരുവിന്റെ പ്രതിഷ്ഠകളെല്ലാം പലയിടത്തും പോയി നിർവഹിച്ചത്. അപ്പൊ വൈദികത്തെ ഗുരു പരിധിവരെ അംഗീകരിച്ചു എന്ന് പറയാം, പക്ഷെ മുന്നോട്ട് പോകണമെന്നാണ് ഗുരു ആഗ്രഹിച്ചത്. പിന്നെ ശാസ്ത്രം എന്ന് പറയുന്നത് പഴയ ശാസ്ത്രം, അത് ജനങ്ങൾക്ക് നമ്മുടെ എന്താണ് ഭാരതീയമായ വിജ്ഞാനത്തിന്റെ ചരിത്രം മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് അതൊക്കെ പഠിക്കാം, വിജ്ഞാന ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടി. ആധുനിക വിജ്ഞാനവും അതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇന്ന് പഴയ വിജ്ഞാനങ്ങളൊക്കെ പഠിക്കുന്നത് ആ പ്രാചീന വിജ്ഞാനത്തിന്റെ ചരിത്രം നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണ് മനുഷ്യന്റെ അറിവ് രൂപാന്തരപ്പെട്ട് വന്നത്, ഇന്നത്തെ നിലയിലെത്തിയത് എങ്ങനെയാണ്, അവൻ ഏതെല്ലാം വഴിയിലൂടെയാണ് സഞ്ചരിച്ച് വന്നത്, അത് മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിൽ അതും പഠിക്കാം, പഠിപ്പിക്കാം, അതിനൊന്നും യാതൊരു ദോഷമില്ല. മനുസ്മൃതി അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ച് കാര്യമൊന്നും. അതുകൊണ്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഗുരുവിന്റെ പ്രവർത്തനവുമായിട്ടോ ചിന്താഗതിയായിട്ടോ ഒന്നും യോജിക്കുന്ന കാര്യമാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അസിമി ശങ്കരാചാര്യരുടെ ചിന്താഗതിയായിട്ട് യോജിക്കുന്ന കാര്യങ്ങളാണത്. അതുകൊണ്ട് ഗുരുവിന്റെ ചിന്താഗതിയായിട്ട് യോജിക്കുന്നതാണ്. ശങ്കരാചാര്യർ പറഞ്ഞ എന്താണ്, സന്യാസം ആയി കഴിഞ്ഞാൽ അവൻ പിന്നെ ഇങ്ങനെയുള്ള ഒരു കർമ്മങ്ങളും ചെയ്യരുത്, എല്ലാം ഉപേക്ഷിക്കണം, അതാണ് സന്യാസം. കൃത്യമായി പറഞ്ഞു. അവിടെ അത് ശരിയാവും. അതങ്ങനെ പറഞ്ഞത് ഒരു കാരണം ഈ മനുസ്മൃതിയാണ്. പറഞ്ഞ ശങ്കരാചാര്യ മനുസ്മൃതിയാണ് സ്വീകരിച്ചിരിക്കുന്ന, അതിന് വിരുദ്ധമായും പറഞ്ഞിട്ടുണ്ട്, അത് മറ്റൊരു കാര്യം. പക്ഷെ ഗുരു പറയുന്നതുമായിട്ട് യാതൊരു ബന്ധവും. എന്നുവെച്ചാൽ അധാതു ധർമ്മ ജിജ്ഞാസ എന്ന് പറയുന്ന ധർമ്മവിചാരം, അതിൽ നിന്ന് പിന്നെ എന്താണ് അധാതു ബ്രഹ്മജിജ്ഞാസ, ബ്രഹ്മവിചാരത്തിലേക്ക് വരണം എന്ന് പറയുന്നു. പിന്നെ ശങ്കരാചാര്യർക്ക് അവിടെ ഒരു നിർബന്ധം, രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകരുത്. അതേസമയം നിങ്ങൾ ബ്രഹ്മവിചാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ധർമ്മവിചാരം തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. വിചാരം എന്ന് വെച്ചാൽ വിചാരിച്ചപ്പോൾ ആ പ്രവൃത്തികളെല്ലാം ചെയ്തിരിക്കണം. അത് ഈ ജന്മത്തിൽ വേണമെന്നില്ല, പൂർവ്വജന്മങ്ങളിൽ ചെയ്താൽ മതി. ഈ ജന്മത്തിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതാണ് ശങ്കരാചാര്യന്റെ നിലപാട്. ഗുരുവിന്റെ നിലപാടനുസരിച്ച് ധർമ്മത്തെ ഒരിക്കലും ഉപേക്ഷിക്കാനേ പറയുന്നില്ല. ധർമ്മമൊന്നും വേണം എന്നുള്ള ധർമ്മത്തെ ഒരിക്കലും വിടാമെന്നൊരു പറയുന്നില്ല. കാരണം എന്തുകൊണ്ട്? ധർമ്മം എന്ന് പറയുന്നത് സമൂഹത്തിന് ആവശ്യമാണ്. അപ്പൊ സമൂഹത്തിന് വേണ്ടി ഉള്ള ധർമ്മങ്ങൾ, അത് വേദത്തിൽ പറഞ്ഞ ധർമ്മമാണ്. യാഗാതിരേവ ധർമ്മ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ധർമ്മത്തെ അല്ല പറയുന്നത്. ഈ സമൂഹത്തിനെ ഉയർത്തുന്നതിന് വേണ്ടി ഉള്ള ധർമ്മം പ്രവർത്തനങ്ങൾ, അതാണ് ഗുരു. ജീവിതകാലം ശരീരം വിടുന്നതുവരെ ഗുരു അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ഗുരു ഒരിക്കലും ധർമ്മത്തെ വിട്ടിട്ടില്ല. ലഗ്ധ്വാൻ അനാഗ്നാസം ഉദ്ദേശിച്ച് ജഗതാംഹിതം കരോതി വിധിവത് കർമ്മ, അതാണ് ധർമ്മം, അതാണ് ഗുരുവിന്റെ ആദർശം. നടരായ ഗുരുവൊക്കെ ഇതിൽ വല്ലാതെ ഭ്രമിച്ചു പോയിട്ടുണ്ട്, വേറെ ഇങ്ങനെ തെറ്റായി ധരിച്ചിട്ടുണ്ട്. അവിടെ ഗുരുവിന്റെ കാഴ്ചപ്പാട് ശരിയായി മനസ്സിലാക്കിയെന്ന് എനിക്ക് അഭിപ്രായം. ഒന്നും ചെയ്യാതിരിക്കുക, പിന്നെന്താണ് ചിന്തിക്കുക, പഠിക്കുക, പഠിപ്പിക്കുക, പുസ്തകം എഴുതുക, അങ്ങനെ ധർമ്മത്തെ ത്യജിക്കേണ്ടി വന്നാൽ ഇതൊന്നും അംഗീകരിക്കുന്നില്ല. പഠിക്കാനോ പുസ്തകം എഴുതാനോ ഒന്നും, അതൊക്കെ ധർമ്മത്തിൽ പെടുന്ന കാര്യങ്ങളാണ്, അതും ഉപേക്ഷിക്കുന്നു. അപ്പൊ അതൊക്കെ ഈ അദ്വൈതം തെറ്റായ രീതി ധരിച്ചത് കൊണ്ട് വന്ന പ്രശ്നങ്ങളാണ്. ഗുരു അങ്ങനെയല്ല, ധർമ്മം വേണം എന്നുള്ള പക്ഷക്കാരനാണ്. സന്യാസിക്കും അത് വേണമെന്നുള്ള പക്ഷക്കാരനാണ്. പിന്നെ ആ ധർമ്മം എന്താണെന്നുള്ളതാണ്. ഈ സന്യാസിക്ക് ത്യാഗം വേണമെന്ന് പറഞ്ഞപ്പോ ആ ത്യാഗം എന്ന് പറഞ്ഞാൽ അത് സാമൂഹികമായ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കുക എന്ന് ഒരിക്കലും ഗുരു ഉപേക്ഷിച്ചില്ല. ഗുരുവിന്റെ ശിഷ്യന്മാര് എല്ലാവരും ആ പ്രവർത്തനങ്ങളിൽ തന്നെ ഏർപ്പെട്ടിരിക്കുന്നു. ഏർപ്പെട്ടിരിക്കുക എന്ന് വെച്ചാൽ ഗുരു ശിഷ്യന്മാരെല്ലാം അങ്ങോട്ട് നിയോഗിക്കുകയായിരുന്നു, നിങ്ങൾ ഇന്നത് പോയി ഇന്നത് ചെയ്യുക. അതാണ് ഗുരു ചെയ്തത് എന്ന് വെച്ചാൽ ഗുരുവിന്റെ ആചാര പരിഷ്കരണങ്ങളെല്ലാം തന്നെ ഈ ശിഷ്യന്മാരെ കൊണ്ട് നടപ്പിലാക്കി വരുത്തിയത്. സമുദായ പരിഷ്കരണം അങ്ങനെ തന്നെ ചെയ്തു. അപ്പൊ അവിടെ ഗുരുവിന്റെ കാഴ്ചപ്പാട് അങ്ങനെ പ്രവർത്തിക്കണമെന്ന് തന്നെയാണ്, കർമ്മം ചെയ്യണമെന്നുള്ളത് തന്നെയാണ്. ഗുരു ആദ്യം ശിവേരി വരുമ്പം ഇതിന്റെ അപ്പുറത്ത് താമസിച്ചു കൊണ്ട് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു തുറങ്ങി പാവയ്ക്കും വെണ്ടയ്ക്കും പടവലങ്ങയൊക്കെ കൃഷി ചെയ്തുകൊണ്ടാണ്. പിന്നെയാണ് ഇങ്ങോട്ട് മാറുന്നതെന്നൊക്കെയാണ് ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഗുരു അങ്ങനെ കർമ്മത്തിനോ ധർമ്മത്തിനോ ഒന്നും എതിരായ ആളായിരുന്നില്ല. പിന്നെ ദുഷിച്ച കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സന്യാസി ഗൃഹസ്ഥധർമ്മം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ്, ഇതൊക്കെയാണ് തെറ്റിദ്ധരിക്കുന്നത്. സന്യാസിക്ക് ത്യാഗം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കരുതെന്നല്ല എന്റെ അർത്ഥം, പ്രവർത്തിക്കണമെന്നാണ്. ഗുരു അതല്ലേ പ്രവർത്തിയിലൂടെ കാണിച്ചു തന്നു. അത് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല, പലർക്കും വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. നമ്മൾ ചെറുതും വിചാരിച്ച് പുസ്തകം എഴുതുന്ന ഒരു ധർമ്മമേ ഉള്ളൂ സന്യാസിക്കുന്നുള്ളൂ. അബദ്ധമാണ്. ഞാനിത് അബദ്ധം എന്ന് പറയുന്നു, ഇത് ഇല്ലെങ്കിൽ നാളെ അതാണ് ശരിയെന്ന് ചിലപ്പോൾ നിങ്ങളും ബുക്കുകൾ വായിച്ചിട്ട് പ്രചരിപ്പിക്കും. അത് പ്രചരിപ്പിക്കാതിരിക്കാനാ പറയുന്നു. അത് ഗുരുവിന്റെ കാഴ്ചപ്പാടല്ല, തെറ്റിദ്ധരി ഗുരുവിന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. പക്ഷെ ഞാൻ പറയുന്ന എന്തുകൊണ്ട്, മനുസ്മൃതിയിൽ അതില്ല. മനുസ്മൃതിയുടെ സന്യാസമല്ല ഗുരുവിന്റെ സന്യാസം, ശങ്കരാചാര്യരുടെ സന്യാസമല്ല. ശങ്കരാചാര്യം ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം എതിരായിരുന്നു. ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല, നൈഷ്ക്രമ്യ സിദ്ധി എന്ന് പറഞ്ഞു. അങ്ങനെ ഗുരുവിന്റെ ബുദ്ധന്റെ സന്യാസത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് പോവുക, ജനങ്ങളുടെ ഇടയിലേക്ക് പോവുക, എന്താണ് അവരെ ധർമ്മം, സംഘം, ബുദ്ധം ഈ വിഷയങ്ങളെ കുറിച്ച് അവരെ ഉദ്ബോധിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ബുദ്ധപക്ഷികൾ ധർമ്മം ശരണം ഗച്ഛാമി, ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി എന്ന് പറഞ്ഞ് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയായിരുന്നു അവരുടെ അന്നത്തെ. അതുകൊണ്ട് അവരാണ് ഇവിടെ നളന്ദ, തക്ഷശില പോലെയുള്ള വിദ്യാകേന്ദ്രങ്ങളൊക്കെ ഉണ്ടാക്കിയവരാണ്. ഭാരതത്തിൽ ആദ്യമായി വിദ്യയ്ക്ക് സാർവത്രികമായ ഒരു അടിസ്ഥാനം ഉണ്ടാക്കിയെടുത്ത ബുദ്ധപക്ഷികളാണ്. മുസ്ലിം തീവ്രവാദികളെന്നെല്ലാം അടിച്ച് തകർത്ത് കളഞ്ഞേ ഉള്ളൂ, കത്തിച്ചു കളഞ്ഞു. ഹിന്ദിയുടെ പട്ടാളക്കാർ നിശ്ചയ ഈ ബുദ്ധ ഇത് മുഴുവൻ ഇന്ത്യയിലും നശിപ്പിച്ചു കളഞ്ഞത് പ്രധാനമായും അവരാണ്. ചരിത്രത്തിലുള്ള കാര്യം. ചില ഹിന്ദു രാജാക്കന്മാരും നശിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്, അതും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ മറ്റത് നളന്ദയും തക്ഷശിലയൊക്കെ നശിപ്പിച്ചത് ചരിത്രത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ബുദ്ധനോ അത് തന്നെ പറഞ്ഞത്, ധർമ്മം ശരണം എന്ന് പറയുമ്പോൾ ബുദ്ധനോ അത് തന്നെ പറഞ്ഞത്. പക്ഷെ ബുദ്ധൻ ഇതാ ചെയ്തത്, ത്യാഗം എന്ന് പറഞ്ഞാൽ ലൗകിക ജീവിതത്തെ ത്യജിക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഗൃഹസ്ഥ ജീവിതത്തെ ത്യജിക്കുക, അതാണ് ലൗകിക ജീവിതം എന്ന് വെച്ചാൽ ഗൃഹസ്ഥ ജീവിതത്തെ ത്യജിക്കുക. അതും ഗുരു പറയുന്നുണ്ട്, എന്താണ് ആർക്കാണോ അതിന് താല്പര്യമുള്ളത് വിരക്തി എന്ന് പറയുന്നതാണ്. അങ്ങനെ ഒരു ജീവിതത്തിൽ താല്പര്യമുള്ള ഒരാൾക്ക് സന്യാസം ആകാം. പിന്നെ ഗുരു എന്ത് ചെയ്തു, സന്യാസത്തിന് ഈ ബുദ്ധന് ശേഷം വന്ന കാവ്യം അത് ഗുരു അംഗീകരിച്ചു. ബുദ്ധന്റെ ശരിക്കും കാവ്യമല്ല, ഒരു മെറൂൺ കളറാണ്. ഇവിടെ വരുമ്പോൾ ശരിക്കുള്ള കാവ്യമായി. അതുകൊണ്ട് പിന്നെ ഇതിനനുസരിച്ചിരിക്കുന്നു കമണ്ഡലവും. ഇവിടെ സന്യസിക്കുമ്പോൾ കമണ്ഡലം കൊടുക്കാറുണ്ട്. ഇതിലെഴുതി വെച്ചിരിക്കുന്ന കമണ്ഡലം മനസ്മൃതി പറഞ്ഞിരിക്കുന്നതാണ്. സന്യാസി സന്യസിക്കുമ്പോൾ കമണ്ഡലം കയ്യിലെടുക്കണമെന്ന്. ഇന്ന് കമണ്ഡലിന്റെ ആവശ്യമില്ല, 10 രൂപ കൊടുത്താൽ ബോട്ടിൽ വാട്ടർ കിട്ടും. ഫ്ലാസ്ക് ചൂടുവെള്ളം വേണമെങ്കിൽ ഫ്ലാസ്ക്, കമണ്ഡലിന്റെ യാതൊരു ആവശ്യമില്ല. വേണമെങ്കിൽ ഒരു ഷോക്ക് നിങ്ങളുടെ മുറിയിലൊക്കെ വെക്കാം, ഞാനും ഒന്ന് വെച്ചിട്ടുണ്ട്. കമണ്ഡലം വടക്കേന്ത്യയിലൊക്കെ ഇന്നും ആൾക്കാർ അതും കൊണ്ടുള്ള ദണ്ഡെന്ന് പറയുന്നത് പട്ടി അടിക്കാൻ, പട്ടിയെ പണ്ട് ഇന്നും തെരുവ് പട്ടികൾ കൂടുതലാണ്. പട്ടി കടിക്കാൻ വന്നാൽ കുനിഞ്ഞൊരു കല്ലെടുത്താൽ മതി അത് ഓടിക്കോളും. ദണ്ട് വെച്ചാൽ ചിലപ്പോൾ ആക്രമം. കുനിഞ്ഞ് കല്ലെടുത്താൽ മിക്കവാറും പട്ടികൾ ഓടും. കുനിഞ്ഞാൽ മതി, കല്ലെടുക്കണ്ട, കുനിഞ്ഞൊന്ന് കല്ലെടുക്കുന്നതായി അഭിനയിച്ചാൽ പട്ടി ഓടിക്കും. ദണ്ട് വെക്കേണ്ട കാര്യം. പിന്നെ വടക്കേ ഇന്ത്യയിലെ ദണ്ട് വയ്ക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാൻ ബ്രാഹ്മണൻ സന്യസിച്ചിരിക്കുന്നു എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാനാണ് ദണ്ട് പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ ദണ്ടും പിടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഭിക്ഷയ്ക്കും മറ്റുമൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് ആദ്യം സീറ്റ് കിട്ടും, മുന്നിൽ സീറ്റ് കിട്ടും. അവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ള ഈ മൊട്ടത്തലയന്മാർക്ക് ഭക്ഷണം കൊടുക്കും, അവർക്ക് ആദ്യം കൊടുക്കും. അപ്പൊ അതൊക്കെ ഒരു സൗകര്യത്തിന് വേണ്ടി ഏർപ്പാട് ചെയ്തിരിക്കുന്നതാണ്. അവരടയാളമാണ്, ജാതിയുടെ അടയാളമാണ് ഇതിൽ. ഇന്നും അങ്ങനെയാണ്. ആരെ എങ്ങനെ എങ്ങനെയുള്ള? അപ്പൊ ജ്ഞാനി എന്ന് പറഞ്ഞാല് ജ്ഞാനി എന്നു പറയുന്നതിനും വിശേഷിച്ച അർത്ഥമൊന്നുമില്ല. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓരോരോ ധാരണകൾ വെച്ചിരിക്കുന്ന നമ്മളിങ്ങനെ ഓരോരുത്തരുടെ സങ്കല്പമാണ് ഈ ജ്ഞാനി എന്നൊക്കെ പറഞ്ഞു. അല്ലാതെ ആദ്യം ജ്ഞാനി എന്ന് പറയുന്നതിനൊന്നും വിശേഷിച്ച് അതൊക്കെ ഓരോ വ്യക്തികളെ സ്വയം തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. തനിക്ക് അറിവുണ്ടോ? അഞ്ച് അറിവുള്ളോ? അറിവുണ്ടോ ഇല്ലെന്ന് അവനവനല്ലേ അറിയാൻ പറ്റും, വേറെ ആൾക്ക് അറിയാൻ പറ്റും. ഇയാൾക്ക് അറിവുണ്ടോ ഇല്ലെന്ന് അവനവന്റെ ഉള്ളിലിരിക്കുന്ന കാര്യമില്ല. ആർക്കാണ് അറിവുള്ളത്, ആർക്കാണ് അറിവില്ലാത്തതെന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അത് അവരവർ തീരുമാനിക്കണം. ഉണ്ടെന്ന് സ്വയം മനസ്സിലാക്കിയാൽ ഉണ്ട്, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ആരോടെങ്കിലും ബഹുമാനം തോന്നിക്കഴിഞ്ഞാൽ നമ്മളവർ ജ്ഞാനി എന്ന് പറയാം. അത് നമ്മുടെ ബഹുമാനം കൊണ്ട് പറയുന്നതാണ്. അത് ചിലപ്പം നമുക്ക് ദേഷ്യം വന്നാൽ അവൻ അജ്ഞാനി എന്നും പറയും, രണ്ടും പറയും. ഇതൊക്കെ മനുഷ്യന്റെ കാഴ്ചപ്പാടുകളാണ്. അങ്ങനെ ജ്ഞാനി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ട്രേഡ് മാർക്കൊന്നുമില്ല, ഒരു മുദ്ര കുത്താനൊന്നും നമുക്ക് പറ്റത്തില്ല. ഒരാൾക്ക് അറിവുണ്ടെങ്കിൽ അയാൾക്ക് തോന്നുകയാണ് ജ്ഞാനി, അത്ര തന്നെ. അറിവില്ലെങ്കിൽ ഇല്ല. അറിവില്ലാത്ത ഒരാളിനെ നമുക്ക് എന്താ പറയാ, അവൻ അറിവുള്ളവനാണെന്ന് ധരിക്കാം. അതുകൊണ്ട് ആര് ജ്ഞാനി ആര് ജ്ഞാനി അല്ല എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അത് അവരവരുടെ ധാരണകളാണ്. എങ്ങനെ? ബുദ്ധന്റെ സന്യാസവും ഗുരുവിന്റെ സന്യാസവും നമ്മുടെ ഏറ്റവും വലിയ സാദൃശ്യം. ഇതീ പറയുന്നതന്നെ ബുദ്ധൻ പറഞ്ഞിരിക്കുന്ന എന്താണ്? സന്യാസിമാരെ സംഘമായി. ഇവിടെയും പറയുന്നു സംഘം ഭജയുഹു, സന്യാസിമാര് ഒരുമിച്ചിരിക്കുന്നു, സംഘമായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ്, വോട്ട് അതൊന്നും വരരുത്, അതൊന്നും ഇല്ലാതെ സംഘമായിട്ടിരിക്കും. ബുദ്ധനും പറഞ്ഞാൽ അത് തന്നെ, അവിടെയും വന്നതൊക്കെ സംഘമായിരിക്കാൻ പറഞ്ഞു. ഇവിടെ മനസ്സിലേക്ക് പറയുന്ന എന്താണോ, സന്യാസി ഏകാഗിയായിരിക്കണം, രണ്ടുപേരും ഒരുമിച്ചിരിക്കാൻ പാടില്ല. കൃത്യമായി പറയുന്നുണ്ട്, ഒറ്റയ്ക്കായിരിക്കും സന്യാസി, രണ്ടുപേരും കൂടി ചേരാൻ പറയും. ബുദ്ധൻ പറഞ്ഞ അങ്ങനെയല്ല, സംഘം ഒരുമിച്ചിരിക്കണം. ഇവിടെ പറയുന്ന എന്താണ്, സമാന ധർമ്മമാണ്. ഒരേ ധർമ്മം അനുഷ്ഠിക്കുന്നവർ ഒരുമിച്ചിരുന്നു കഴിഞ്ഞാൽ അത് അവർക്ക് പരസ്പരം ഒരു ബലമാണ്. അത് ബുദ്ധന്റെ ആദർശം തന്നെയാണ് ഇവിടെയും. പക്ഷെ അത് സന്യാസം എന്ന് പറയുന്ന അവരുടെ ധർമ്മത്തെ സംരക്ഷിക്കുന്നതിനത് ഉപകരിക്കും ഒരു പരിധിവരെ. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരു ദോഷമുണ്ട്. എന്താണ്? വോട്ട് എന്നുള്ള ദോഷമുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ കൂടിച്ചേരുന്നു, അവിടെയൊക്കെ പൊളിറ്റിക്സ് വരും. പക്ഷെ ഗുരു പറഞ്ഞിരിക്കുന്നു അത് തന്നെ ഒരുമിച്ചിരിക്കണം, ബുദ്ധൻ പറഞ്ഞിരിക്കുന്നു അത് തന്നെയാണ്. പിന്നെ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധൻ ഗുരു എന്താണ് സന്യാസത്തിൽ അദ്വൈതം എന്ന് പറയുന്ന ഒരു ആശയത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഗുരു പറയുന്നത് ജ്ഞാനം സമ്പാദിക്കണം, സന്യാസി ജ്ഞാനം സമ്പാദിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം. ഗുരു ജ്ഞാനം എന്ന് പറയുമ്പോൾ അറിവ്, അറിവെന്ന് പറഞ്ഞാൽ പിന്നെ അത് അദ്വൈതമല്ല, വേറെന്താ? അദ്വൈതമാണ് അറിവെന്ന് പറയുന്നത്. ആ അറിവ് ഉള്ളവനും ആണ് ജ്ഞാനി എന്ന് പറയുന്നത്. അത് പറയുന്നു. പക്ഷെ ബുദ്ധന്റെ അങ്ങനെയല്ല. പിന്നെ ബുദ്ധന്റെ ആ ഉപദേശങ്ങളൊക്കെ ക്രമേണ എല്ലാത്തിനെയും സ്വാധീനിച്ചു. എന്ന് വെച്ചാൽ അഹിംസ, സത്യം, അക്രോധം പോലെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാത്തിനും വന്നിരിക്കുന്നത് ബുദ്ധനിൽ നിന്ന് വന്നു എന്നാണ് പൊതുവെ കരുതുന്നത്. അപ്പൊ അത് ഗുരുവിനും വന്നിട്ടുണ്ട്. പിന്നെ അദ്വൈതം എന്ന് പറയുന്ന ആശയം ഗുരുവിനെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശങ്കരാചാര്യരുടെ അദ്വൈതത്തെ ആണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. അധ്യാരോപ അപവാദം എന്ന് പറയുന്നത് ശങ്കരാചാര്യരുടെ അദ്വൈതമാണ്. ബുദ്ധൻ അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല, അതാ വ്യത്യാസം. ബുദ്ധൻ കൂടുതലും പറഞ്ഞത് ഈ സതുപദേശങ്ങളാണ്, അന്നത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ. പിന്നെ ബുദ്ധൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ 100-300 വർഷം കഴിഞ്ഞാണ് അതിനെ ക്രോഡീകരിക്കുന്നത്. ത്രിപിടകങ്ങൾ വരുന്നതിന് 100-300 വർഷം കഴിഞ്ഞു. പിന്നെ ശിഷ്യന്മാരിൽ നിന്ന് അതിൽ പല പല സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി. ശരിക്കും ബുദ്ധൻ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അറിയത്തില്ല. ഉപദേശങ്ങളുടെ പ്രധാനം പറയുന്ന അഹിംസ പോലുള്ള കാര്യങ്ങളാണ്. രണ്ടും തമ്മിൽ സാദൃശ്യമുണ്ട്. ബുദ്ധൻ അനാചാരങ്ങളെയൊക്കെ എതിർത്തു ശക്തമായിട്ട്. ഗുരു ജീവിതകാലം മുഴുവൻ ശ്രമിച്ച് ഈ അനാചാരങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ഒരുപാട് സാദൃശ്യങ്ങളുണ്ട്. അപ്പൊ ഗുരുവിന്റെ സന്യാസത്തിൽ എന്താണോ ധർമ്മത്തിന് പ്രാധാന്യമുണ്ട്. ധർമ്മം വിട്ടൊരു സന്യാസം. സന്യാസി ധർമ്മം എന്ന് പറയുമ്പോൾ എന്താണ്? അവൻ അനുഷ്ഠിക്കേണ്ടപരമായ വ്യക്തിപരമായ ധർമ്മമല്ല, സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ചെയ്യേണ്ട ധർമ്മം. രണ്ടു ഭാഗമാണ് അതിനോട് പറയുന്നത്. ഒന്ന് ജ്ഞാനോപദേശം, മറ്റൊന്ന് ആചാരസ്ഥാപനം. ഈ രണ്ട് കാര്യങ്ങളുണ്ട്. അവന്റെ പ്രവൃത്തികളൊക്കെ എങ്ങനെയായിരിക്കണമെന്ന് അവനെ ബോധിപ്പിക്കുക. പിന്നെ ഈ തത്വത്തെയും പറഞ്ഞു കൊടുക്കുക. രണ്ടും ഇതിലും പറയുന്നുണ്ട്, പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ട്. സന്യാസി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഇതായിട്ട് ഇങ്ങനെ പറയുന്നത്, സന്യാസി എന്ന് വെച്ചാൽ പരോപകാരി ത്യാഗം. പരോപകാരി എന്ന് വെച്ചാൽ മറ്റുള്ളവന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇതാണ് ആകാനാണ് വഴി. കാരണം അത് അവിടെയൊക്കെ വരുന്ന ഇപ്പോ അവിടെ വരുന്നെന്ന് വെച്ചാ ക്രിസ്തുവിന് ശേഷം 2-3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് അവരുടെ ഈ മിഷനറി ഒക്കെ രൂപപ്പെടുന്നത്. പിന്നെ ബുദ്ധന്റെ കാലത്ത്, മറ്റു ബുദ്ധന്റെ കാലത്ത് തന്നെ സംഭവിച്ച സംഘം അത് സി കോമൺ എറയ്ക്ക് മുമ്പാണ്. ബുദ്ധൻ തന്നെയാണ് അതുകൊണ്ടാണ് മനുസ്മൃതി എന്ന് പറയുന്ന ഒരു പക്ഷെ ബുദ്ധന് മുമ്പ് ഉണ്ടായിരിക്കുക, ഇന്നത്തെ രൂപത്തിൽ. പക്ഷെ അവിടെ സന്യാസിയെ കുറിച്ച് എന്താ പറയുന്നത്? സന്യാസി ഏകാഗ്രിയായിരിക്കണം, രണ്ടുപേരും കൂടി ചേരാൻ പാടില്ല. ബുദ്ധൻ പറഞ്ഞ എന്താണ്? ഒരുമിച്ച് നിൽക്കണം സന്യാസിമാര്. അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങളുമുണ്ട്, സാദൃശ്യങ്ങളുമുണ്ട്. ഇപ്പോൾ ഈ സന്യാസത്തിൽ ഇപ്പോൾ മൊത്തം മനുസ്മൃതിയായാലും ശരി, ബുദ്ധനായാലും ശരി, ശങ്കരാചാര്യായാലും ശരി, ഗുരുവിന്റെ സന്യാസമായാലും ശരി, അതിലെല്ലാം കാണുന്ന ഒരേ ഒരു സാദൃശ്യം എന്ന് പറയുന്നത് ലൗകിക ജീവിതത്തെ ത്യജിക്കുക, അതാണ് സന്യാസം. ബാക്കി എല്ലാ കാര്യങ്ങളിലും വ്യത്യാസം, അതെല്ലാവരും ഒന്ന് തന്നെ സ്വീകരിക്കുന്നു. അത് താല്പര്യമുള്ളവർക്ക് പ്രത്യേകം പറയും, എന്നോട് താല്പര്യമുള്ളവർ അങ്ങനെ ഒരു ജീവിതം വേണ്ടാന്ന് ആഗ്രഹിക്കുന്നു, അങ്ങനെ ഒരു ജീവിതം വേണമെന്നുള്ളവർക്ക് അങ്ങനെ ആകാം. അത് അവനവന്റെ തീരുമാനമായിരിക്കണം, സ്വയം തീരുമാനിക്കണം അത് വേണോ വേണ്ടേ എന്ന്. അതുകൂടെ പറയുന്നുണ്ട്, ഒരാൾ സ്വയം അങ്ങനെ പെട്ടെന്ന് ചാടിക്കാനൊന്നും സന്യാസിക്കരുത്. ഇതീ പറയുന്നുണ്ട്, സന്യാസിയാകരുത്. അവന് സ്വയം ബോധ്യപ്പെടണം, എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നി അവന് സന്യാസിയാക്കി. അവന് ഗുരുവിന്റെ അനുവാദവും വേണം എന്നാണ് ഗുരു പറയുന്നത്. മനുസ്മൃതിയിൽ അതിന്റെ ആവശ്യമുണ്ട്. കാരണം ഇവൻ വാനപ്രസ്ഥവും കഴിഞ്ഞിട്ടാണ് സന്യസിക്കുന്നത്, പിന്നെ അവൻ ആരോട് ചോദിക്കാനില്ല. പിന്നെ അവന്റെ മുമ്പിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, ഒന്നുകിൽ മരണം അല്ലെങ്കിൽ സന്യാസം. അപ്പൊ സന്യസിച്ചിട്ട് മരിക്കണോ വേണ്ടേ, ഇതാണ് രണ്ടും തമ്മിൽ വരുന്ന വ്യത്യാസം.